ഇത്തുന്നതാണ് വിരുദ്ധമായി നിലസ് നിതിങ്കൽ അർത്ഥാന്തരം ചെറുതുമില്ല വിശേഷമായി രജ്ജുസ്വരൂപം അറിയാതിരുള്ള വിവർത്ത സർപ്പം നിനക്കിലിത് രജ്ജുവിൽ നിന്ന് വേറോ വേറോ ഒരു ചോദ്യമാണ്. വിചാരിച്ചതൊരു സംശയരൂപത്തിലുള്ള ചോദ്യമല്ല, അതൊരു ഭാഷാപ്രയോഗം വേറെ അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വേറെ ആകാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഇല്ല. അതിനു വേണ്ടിയിട്ടാണ് വേറോ എന്നുള്ള സംശയം, അല്ലെ വേറെ അല്ല എന്ന് പറയുന്നതിന് വേണ്ടി അത് ഉറപ്പിച്ചു പറയാൻ. ചിലപ്പോൾ സംശയരൂപത്തിൽ ചോദിക്കും. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ഒരാൾ ശരിയല്ല, അവനൊരു നല്ലവനാണോ എന്ന് ചോദിക്കുന്ന ഒരു സംശയമില്ല, അവൻ നല്ലവനല്ല. ഒരിക്കലും അവൻ നല്ലവനാകാൻ വഴിയില്ല എന്നുള്ള രീതിയിലാണ് നല്ലവനാണോ എന്ന് ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ അവൻ മഹാമോശമാണ്. അതുപോലെയാണ് ഇതും രജസ്വരൂപം അറിയാതെ, രജസ്വരൂപത്തെ അറിയാതെ വിവർത്ത സർപ്പം നിനക്കൽ, അതിനെ വിവർത്ത സർപ്പമായി കരുതുകയാണെങ്കിൽ അതിന് കാരണമാണ് പറഞ്ഞു ഇരുളാൽ, ഇരുള് ഹേത് ഇരുട്ടുണ്ട്. ഇത് ഈ വിവർത്ത സർപ്പം രജ്ജുവിൽ നിന്ന് വേറോ, അത് കയറിൽ നിന്ന് വേറെയാണോ കയറിൽ നിന്ന് വേറെ അല്ല എന്നർത്ഥം. അതുകൊണ്ട് ഇവിടെ ഈ അദ്വൈതം വിശദീകരിക്കുന്ന ആളിന് അങ്ങനെയാണോ എന്നൊരു സംശയം ഉണ്ടെന്ന് അതിനർത്ഥമില്ല. അങ്ങനെ അല്ല, രജ്ജസ്വരൂപം ത്തിൽ നിന്ന് വേറിട്ട് ഒരു സർപ്പമില്ല, ഭ്രാന്തി. ഇത് എന്താണ് ആദ്യത്തെ രണ്ടു വരിയിൽ സിദ്ധാന്തം പറഞ്ഞു, അദ്വൈത സിദ്ധാന്തം. രണ്ടാമത് രണ്ടു വരിയിൽ അതിനൊരു യുക്തി പറഞ്ഞു. അപ്പൊ അദ്വൈതത്തെ യുക്തിയിലൂടെ മാത്രമേ വിശദീകരിക്കാൻ പറ്റൂ, അതിന് വേറെ വഴിയൊന്നും ഇല്ല. ഭൗതികമായി അത് വിശദീകരിക്കാൻ പറ്റില്ല. ഭൗതികമായ ഏതെങ്കിലും ശാസ്ത്രീയമായ മാർഗത്തിലൂടെയൊന്നും അദ്വൈതത്തെ വിശദീകരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ഭൗതികമായി എന്തുകൊണ്ട് വിശദീകരിക്കാൻ പറ്റില്ല? വിശ്വാസമല്ല, വിശ്വാസമായതുകൊണ്ട് അതായത് ഭൗതികത്തെ വിശദീകരിക്കുന്ന ഒരു സിദ്ധാന്തമല്ല അദ്വൈതം എന്ന് പറയുന്നത്. മറിച്ച് എന്താണ്, ഭൗതിക അതീതമായ ഒരു തത്വം, ആ തത്വത്തെയാണ് അദ്വൈതത്തെ വിശദീകരിക്കുന്നത്. ബ്രഹ്മം, ആത്മാവ് ഒന്നും ഭൗതികമായ വിഷയങ്ങളല്ല. അത് പ്രത്യേകം മനസ്സിലാക്കണം. ഭൗതിക അതീതമായ ഒരു തത്വം, അതിനെ ഭൗതികമായിട്ട് ഇങ്ങനെ വിശദീകരിക്കും, അത് വിശദീകരിക്കാൻ സാധിക്കില്ല. ഭൗതിക അതീതമാണ് ബ്രഹ്മം, ആത്മാവെന്നൊക്കെ പറഞ്ഞു, അത് പ്രപഞ്ചാതീതമാണ്. ഇതിലങ്ങ് ചലിച്ചിടും പ്രമാണം, പ്രമാണങ്ങളൊന്നും പ്രവർത്തിക്കാത്ത സ്ഥാനമാണ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, അത് ഭൗതികാതീതമാണ്. അതിന് ഒരു ഭൗതിക ശാസ്ത്രത്തിലൂടെയും അത് വിശദീകരിക്കാൻ പറ്റത്തില്ല. ഭൗതിക ശാസ്ത്രത്തിലൂടെ വിശദീകരിക്കുന്ന എന്താണ്, ഭൗതികമായ കാര്യങ്ങൾ, ഭൗതഭൗതികങ്ങൾ. ഈ ഭൗതികം എന്ന് പറയുന്നത് തന്നെ ഇന്ന് നമ്മൾ അതിൻ്റെ അർത്ഥം അറിയാതെ ഒക്കെ പ്രയോഗിക്കുമെങ്കിലും ഭൗതികം എന്ന് പറഞ്ഞാൽ പഴയ ഏറ്റവും പ്രാചീനമായ പഞ്ചഭൂത സിദ്ധാന്തം അനുസരിച്ച് പറയുന്നതാണ്. പഞ്ചഭൂത സിദ്ധാന്തം എന്ന് പറയുന്നത് എന്താണ്? അഞ്ച് ഭൂതങ്ങൾ, ഈ അഞ്ച് ഭൂതങ്ങൾ എന്ന് പറയുന്നത് പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം, അഞ്ച് ഭൂതങ്ങൾ. ഈ അഞ്ച് ഭൂതങ്ങൾ കൊണ്ടാണ് ഈ പ്രപഞ്ചം ഇങ്ങനെ രൂപപ്പെട്ടിരിക്കുന്നതെന്നുള്ള അതിപ്രാചീനമായ സിദ്ധാന്തം. അപ്പൊ ആ ഭൂതങ്ങളിൽ നിന്നുണ്ടായതിനേക്കാണ് ഭൗതികം എന്ന് പറയുന്നത്. ഇത് പ്രാചീനമായ സിദ്ധാന്തത്തെ അവതരിപ്പിച്ചത് സംഖ്യന്മാരും താർക്കികന്മാരുമാണ്. അവരാണ് ഈ പഞ്ചഭൂത സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാക്കൾ എന്ന് പറയുന്നത്. ഏറ്റവും പ്രാചീനമായി പറഞ്ഞ അത് സംഖ്യന്മാരാണ്. അപ്പൊ പഞ്ചഭൂതങ്ങളുടെ കാര്യത്തെയാണ് ഭൗതികം എന്ന് പറയുന്നത്. പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടായത് ആ ഈ പഞ്ചഭൂതങ്ങളുടെ കാര്യമായ ഭൗതികത്തെ പഠിച്ചിട്ട് ഒരു തരത്തിലും ആത്മാവിനെ കുറിച്ച് അറിയാൻ പറ്റില്ല. അത് ഭൗതിക ആത്മാവ് ഒഴികെയുള്ള പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പഠനയോ. അപ്പോൾ ഭൗതികമായ ശാസ്ത്രത്തിലൂടെ ഒരിക്കലും ആത്മാവിനെ വിശദീകരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഭൗതികശാസ്ത്രത്തെ അതൊക്കെ ഈ പഴയ തത്വചിന്തയുടെയൊക്കെ കാലമൊക്കെ കഴിഞ്ഞ് ആധുനിക കാലം വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് എന്താണ് അതിനെ രണ്ടായി വിശദീകരിക്കുന്നത്. ഒന്ന് മാറ്റർ, മറ്റൊന്ന് എനർജി. രണ്ടു കൊന്നു തന്നെ എന്നുള്ള രീതിയിൽ. അപ്പൊ ഈ മാറ്റർ എനർജി എന്നുള്ള രീതിയിലുള്ള പഠനം ആണ് ഭൗതികശാസ്ത്രം എന്ന് പറയുന്നത്. മെറ്റീരിയലിസം എന്ന് പറയുന്നത് അപ്പൊ ആ രീതിയിലൂടെ ഒരിക്കലും ആത്മാവിനെ അറിയാൻ പറ്റത്തില്ല. ഇത് എത്ര എത്ര എത്രയൊക്കെ നമ്മൾ പഠിച്ചാലും ശരി, മാറ്ററിനെ കുറിച്ച് കൂടുതൽ കൂടുതൽ പഠിച്ചാൽ പിന്നെ എനർജിയുടെ തലത്തിലേക്ക് പോകും. ഫിസിക്സ് എന്ന് പറയുന്നത് ക്വാണ്ടം ഫിസിക്സ് ആകും, ഊർജ തന്മാത്രകളെ കുറിച്ചുള്ള പഠനങ്ങളാകും. അത് ഭൗതികശാസ്ത്രമാണ്, അത് ശുദ്ധമായ ഭൗതികശാസ്ത്രമാണ്. അതുകൊണ്ട് ഈ ഭൗതികശാസ്ത്രത്തിന്റെ പഠനം കൊണ്ട് ഒരിക്കലും ആത്മാവിന് അറിയത്തില്ല. അതതിന്റെ വിഷയവുമല്ല. ആ ഭൗതികത്തിന് മാറ്റർ എന്ന് പറഞ്ഞാലും ശരി, ഒന്നും എന്റെ വിഷയമേ ആകത്തില്ല. ഇവിടെ പറയുന്നത് എന്താണ്? അതിനൊക്കെ അപ്പുറമാണ് ഒരു തത്വം, സച്ചിദാനന്ദം എന്ന് പറയുന്നത് തത്വം ആണ്. അത് ഈ മാറ്ററിനൊക്കെ, മാറ്ററിനും എനർജിക്കൊക്കെ അപ്പുറമുള്ള ഉണ്ട് എന്ന് സിദ്ധാന്തിക്കുന്നവര് കാര്യമാണ് ഇവിടെ സച്ചിദാനന്ദം എന്ന് പറയുന്നത്. അത് കേവലം ഒരു വിശ്വാസമല്ല, അതൊരു സിദ്ധാന്തമാണ്. അത് വിശ്വാസമല്ല എന്ന് എന്തുകൊണ്ട് പറയുന്നു? സച്ചിദാനന്ദം എന്തുകൊണ്ടാ അതൊരു വിശ്വാസമല്ല? അങ്ങനെ വേദത്തിൽ പറഞ്ഞത് വിശ്വാസമാകുമല്ലോ. ഇപ്പൊ സ്വർഗം വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് വിശ്വാസമാണ്. അതായത് അദ്വൈതത്തെ എപ്പോഴും ഈ സിദ്ധാന്തിക്കുന്നത്, സിദ്ധാന്തമായി അതിനെ അവതരിപ്പിക്കുന്നവര് എല്ലാവരും, ശങ്കരാചാര്യ ഇങ്ങോട്ട് തുടങ്ങി എല്ലാവരും എപ്പോഴും ശ്രമിക്കുന്നതിന് യുക്തിയിലൂടെ വിശദീകരിക്കാനാണ്. അപ്പൊ യുക്തിയിലൂടെ വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് നമുക്ക് വിശ്വാസം എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ സ്വർഗം എന്ന് പറയുന്ന അങ്ങനെയല്ല. സ്വർഗം എന്ന് പറയുന്ന യുക്തിയിലൂടെ വിശദീകരിക്കാൻ പറ്റില്ല. നിങ്ങൾ മരിച്ചതിന് ശേഷം അവിടെ എത്തും, അതെന്താ യുക്തി? അത് വിശ്വാസമാണ്. അദ്വൈതത്തെ എപ്പോഴും ശ്രമിക്കുന്ന എങ്ങനെ? യുക്തിയിലൂടെ വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. ആ യുക്തി ചോദ്യം ചെയ്യാം, അത് യുക്തിയല്ലെന്നൊക്കെ മറ്റുള്ളവർക്ക് പറയാം. പക്ഷെ അദ്വൈതികൾ എന്താ ചെയ്യുന്നു? അദ്വൈതികളെപ്പോഴും അദ്വൈതത്തെ അവരുടേതായ യുക്തിയിലൂടെ വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ യുക്തിയിലൂടെ വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് എന്താണ് ഒരു വിശ്വാസം എന്ന് പറയാൻ പറ്റില്ല. അതിന് പിന്നെ എന്തോരും അതിന് ചോദ്യം ചെയ്യുന്നവര് പറയും പരമാവധി അവർക്ക് പറയാൻ കഴിയുന്നുള്ള എന്താണ് നിങ്ങളുടെ യുക്തിയിൽ ദോഷങ്ങളുണ്ട് ഇത് പറയും. മറ്റുള്ളവർ പറയും അദ്വൈതി പറയുന്ന യുക്തിയിലൊക്കെ ദോഷങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അദ്വൈതി പറയും അത് ശരിയല്ല, ഞങ്ങളുടെ ഈ യുക്തിയുള്ളവർ പുതിയ പുതിയ യുക്തികളുണ്ട്. അപ്പൊ തർക്കമായി പോകും, അവസാനമില്ലാത്ത തർക്കമായി പോകും. അപ്പോ യുക്തിയിലൂടെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നുകൊണ്ടാണ് അദ്വൈതം വിശ്വാസമല്ലെന്ന് പറയുന്നത്. ആണ് അതിന്റെ പ്രത്യേകത. ആ യുക്തി അഖണ്ഡിതമായ യുക്തിയാണോന്ന് വെച്ചാൽ ആർക്കും ഖണ്ഡിക്കാൻ വയ്യാത്തതാണോന്ന് ചോദിച്ചാൽ ഖണ്ഡിക്കാം, ഖണ്ഡിച്ചാൽ തിരിച്ചും ഖണ്ഡിക്കും. അത് യുക്തിയുടെ ഒരു പ്രത്യേകതയാണ്. നിങ്ങളൊരു യുക്തി പറയുമ്പം മറ്റൊരാൾക്ക് അതിനെ നിഷേധിക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് അതിനെയും നിഷേധിക്കാം, അത് അവസാനമില്ലാതെങ്കിലും പോയിക്കൊണ്ടേ. അതുകൊണ്ട് അത് കേവലം ഒരു അദ്വൈതം ഒരു വിശ്വാസമല്ല. യുക്തിയിലൂടെ സമർത്ഥിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒന്ന് അതൊന്നും അത് വിശ്വാസികൾ എന്താ പറയുന്നത്, വിശ്വാസത്തിന്റെ വിശ്വാസപരമായ കാര്യങ്ങളിൽ വിശ്വാസികൾ എന്താ പറയുന്നത്, അത് യുക്തിക്കൊന്നും വിഷയം ഞങ്ങളുടെ വിശ്വാസമാണ്. വിശ്വാസം കൂടിയ പിന്നെ അവിടെ യുക്തിക്ക് ആരും പ്രസക്തിയാണ്. വിശ്വാസം ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, ഞങ്ങളുടെ അവകാശമാണ്. ഞങ്ങൾ മത വിഷയങ്ങളിലെല്ലാം അങ്ങനെയാണ് പറയുന്നത്. സ്വർഗമുണ്ട്, സ്വർഗസ്ഥനായ പിതാവുണ്ട്, അള്ളാവുണ്ട്, ഇന്ദ്രനുണ്ട്, ബ്രഹ്മാവുണ്ട്. ഇത് പറയുന്നത് എന്താണ്, മനുഷ്യരുടെ വിശ്വാസമാണ്. അവിടെയൊന്നും ഒരു യുക്തിക്ക് യാതൊരു സാധ്യതയും. അപ്പൊ അങ്ങനെയുള്ള വിശ്വാസമുള്ളവർ ചില കാര്യങ്ങൾ യുക്തി കൊണ്ട് നമുക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളത് അംഗീകരിച്ചേ പറ്റും. അതിന് എന്താണ്, അതിനവർ ചില വ്യക്തികളുടെ സത്യസന്ധത ഇതൊക്കെയാണ് അവസാനം പറയുന്നത്. നിങ്ങൾ അവരോട് സംസാരിച്ച് സംസാരിച്ച് പോയാൽ ഇപ്പോ മുഹമ്മദിനെ കുറിച്ച് പറയും, മുഹമ്മദ് ഒരു വിചിത്രമായ ജീവിയുടെ പുറത്തു കയറി നേരെ സ്വർഗത്തിലേക്ക് പോയി. അപ്പോ ഇസ്ലാം മത വിശ്വാസിയോട് ചോദിക്കുകയാണ് ഇത് ശരിയാണോ, ശരിയാണെന്നുണ്ട്. മുഹമ്മദ് കള്ളം പറയത്തില്ല. മുഹമ്മദ് എന്താണ്, സത്യം മാത്രം പറയുന്ന ആളാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, വിശ്വാസമാണ്. ഒരു ആളെ അങ്ങനെ ഒരു സ്വർഗമുണ്ടെന്ന് അംഗീകരിക്കാൻ വേണ്ടി ഒരു ആളെ സത്യസന്ധനായി അംഗീകരിക്കുന്നു. അല്ലെങ്കിൽ ഋഷിമാര് പറയുന്നു, ഇവിടുത്തെ ഋഷിമാര് പറഞ്ഞു യാഗം ചെയ്താൽ സ്വർഗം കിട്ടും. ഋഷിമാര് പറഞ്ഞുകൊണ്ട് സ്വർഗമുണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ട് ഋഷിമാര് സത്യമേ പറയത്തുള്ളൂ, വള്ളം പറയത്തില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന പോലെയാണ്. അതാണ് വിശ്വാസം. പിന്നെ അദ്വൈതി ഇത് പറയുമ്പോൾ കൂടുതലായിട്ട് പറയുന്നത് എന്താണ്, ശ്രുതി അംഗീകരിക്കുന്നു. ശ്രുതിയെ എങ്ങനെ അംഗീകരിക്കുന്നത്, ഒരു പ്രമാണമായിട്ട്. ശ്രുതി എന്ന് പറയുന്നത് പ്രമാണമാണ്. എന്നുവെച്ചാൽ ശ്രുതി പറയുന്നത് സത്യമാണ്. ശ്രുതി പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ്. ശ്രുതിയിൽ എന്ത് പറഞ്ഞിരിക്കുന്നു, ഇങ്ങനെ ഒരു ബ്രഹ്മമുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. ആ അതെങ്ങനെ സത്യമാകും, ശ്രുതി ബ്രഹ്മമുണ്ടെന്ന് പറഞ്ഞ സത്യം. അവിടെയാണ് യുക്തി വരുന്നത്. ഞങ്ങൾ യുക്തിയിലൂടെ സമൃദ്ധി. ശ്രുതി ബ്രഹ്മമുണ്ടെന്ന് പറഞ്ഞ ആ ബ്രഹ്മത്തിന് ഞങ്ങൾ എന്ത് ചെയ്യും, യുക്തി കൊണ്ട് സമൃദ്ധിക്കും. അപ്പോൾ അതാണ് അവിടെ വിശ്വാസം, അവിടെ യുക്തിയെ കൊണ്ടുവരുന്നത്. അല്ല നിങ്ങൾ വിശ്വസിക്കണമെന്നല്ല പറയുന്നത്, വേദത്തിൽ പറഞ്ഞു ബ്രഹ്മമുണ്ട് അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല, അതിന് യുക്തിയിലൂടെ. അതിനാണ് ഇത്രയും വലിയ ബ്രഹ്മസൂത്രം പോലെയുള്ള വലിയ വലിയ വ്യാഖ്യാനങ്ങളും ശാസ്ത്രങ്ങളും എല്ലാം അനുഭവിച്ചിരിക്കുന്ന യുക്തി കൊണ്ട് സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. ശ്രുതിയെ പ്രമാണമായി സ്വീകരിച്ചാലും അതിൽ പ്രതിപാദനം ചെയ്യുന്ന ബ്രഹ്മത്തെ യുക്തി കൊണ്ട് സമർത്ഥിക്കുന്നതുകൊണ്ട് പറയുന്നു ഈ തത്വം എന്ന് പറയുന്നത് വിശ്വാസമുണ്ട്. ശ്രുതി വിശ്വാസമാണ്, വേദം എന്നൊക്കെ പറയുന്ന വിശ്വാസമാണ്, ഈശ്വരൻ പറഞ്ഞാണ്. വേദത്തെ സംബന്ധിച്ചവിടെ വിശ്വാസമാണ്, ബ്രഹ്മതത്വത്തെ കുറിച്ച് പറയുമ്പോൾ വിശ്വാസമാണ്. ഇവിടെ യുക്തിയിലൂടെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് രജ്ജുസർപ്പത്തിന്റെ ഉദാഹരണം പറഞ്ഞത്. കേവലം വിശ്വാസമാണെങ്കിൽ ഇതൊന്നും പറയേണ്ട കാര്യമില്ല. ഇപ്പൊ ഗുരു പറയുകയാണ് ബ്രഹ്മമുണ്ട് സത്യം എന്നോട് ഞാൻ പറഞ്ഞു അങ്ങനെ തന്നെ പറയുന്നു. ഞാൻ പറഞ്ഞു ബ്രഹ്മം സത്യമാണ്. അപ്പൊ അത് മറ്റൊരാളിന് വിശദീകരിച്ചു കൊടുക്കണമെങ്കിൽ യുക്തിയല്ലാതെ വേറെ യാതൊരു വഴിയും. ഭൗതികമായെന്നും ഭൗതിക അതീതമായ ഒരു തത്വത്തെ ഭൗതികമായി വിശദീകരിക്കാൻ പറ്റും. പിന്നെ ആൾക്കാർ ഇതൊന്നും മനസ്സിലാക്കാതെ എന്താണ് സയൻസ് പറയുന്നതോ അത് തന്നെ എന്നൊക്കെ പറയാം. അത് ഈ അദ്വൈതം എന്താണെന്ന് അവർക്ക് അദ്വൈതത്തിന്റെ രീതികൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. പിന്നെ സാറിന് ആൾക്കാർ പറയുന്നത് എന്താണ് ബോധം. ഈ ബോധത്തിലൂടെ അദ്വൈതത്തെ വിശദീകരിക്കാന്ന് പറയും. കേവലം ബോധം, അതുകൊണ്ട് വിശദീകരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവന് ബോധമുള്ളു, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടെയാ ബോധം? മരിച്ച ആർക്കെങ്കിലും ബോധമുണ്ട്? അപ്പൊ മരിക്കുമ്പോ നശിച്ചു പോകുന്ന ബോധം അതുപയോഗിച്ച് അദ്വൈതത്തെ സമർത്ഥിക്കാൻ പറ്റില്ല. കേവലം ബോധത്തെ ആശ്രയിച്ച് ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ എന്തുള്ളൂ, ബോധമുള്ളൂ. മരിച്ചാൽ ബോധം തോന്നും. മനുഷ്യൻ മരിക്കുമ്പോൾ നശിച്ചു പോകുന്ന ബോധം ഉപയോഗിച്ചിട്ട് ഇത്രയും വലിയ പ്രപഞ്ചാതീതമായൊരു തത്വത്തെ എങ്ങനെ വിശദീകരിക്കുന്നു? സാധിക്കില്ല. പിന്നെ ആൾക്കാർ രണ്ട് തരത്തിലാണ്. സാറിന് ഇപ്പോ അദ്വൈതം ഒരു വിശ്വാസമാണോ എന്ന് ചോദിച്ചാ അദ്വൈതം സത്യമാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്, അങ്ങനെ വിശ്വാസമുള്ളവരുണ്ട്. അപ്പോ ആരുടെയെങ്കിലും വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ഒന്നായിട്ടല്ല അദ്വൈതത്തെ ഈ സിദ്ധാന്തം അവതരിപ്പിക്കുന്നു എന്ന് വെച്ചാൽ ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് അദ്വൈതമുണ്ട്, അങ്ങനെയല്ല. സ്വർഗം പോലല്ല. അപ്പൊ അദ്വൈതം ഒരാൾ എവിടെയെങ്കിലും കേട്ടോ അദ്വൈതത്തെ കുറിച്ച് എന്ന് വെച്ചാൽ സച്ചിദാനന്ദത്തെ കുറിച്ച് കേട്ടപ്പോ തന്നെ എനിക്ക് വിശ്വാസം, ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് എന്റെ വിശ്വാസത്തിൽ നിൽക്കുന്നതെന്നല്ല സച്ചിദാനന്ദം എന്ന് പറയും. സ്വർഗം പോലെ അല്ല, ഒരാൾക്ക് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സച്ചിദാനന്ദ ഉണ്ട് എന്നൊരാൾക്ക് വിശ്വസിക്കാം, അപ്പോൾ താനാണെന്ന് വിശ്വസിക്കാം. അത് മനുഷ്യന് അതിൽ വിശ്വസിക്കാമെന്നുള്ളതുകൊണ്ട് അത് വിശ്വാസത്തിൽ നിലനിൽക്കുന്നു എന്നർത്ഥമില്ല. പിന്നെ അതിനെ സിദ്ധാന്തപരമായി നിലനിർത്തുന്നത് എന്താണ്? അതിനെ വിശദീകരിക്കുന്നതെല്ലാം വിശ്വാസത്തിലൂടെയല്ല, അതാണ് പറഞ്ഞത് യുക്തിയിലൂടെ. അപ്പൊ യുക്തിയിലൂടെ അറിയുന്നതും വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം എന്താ? എന്താണ് വിശ്വാസത്തിലൂടെ അറിയുക എന്ന് പറഞ്ഞാൽ? വിശ്വാസത്തിലൂടെ അറിയുക എന്ന് പറഞ്ഞാൽ കേവലം വിശ്വാസം അത്രയല്ല, അത് കേവലം ഒരു വ്യക്തി ആശ്രയിച്ച് എന്റെ വിശ്വാസം ഏത് കാര്യത്തിലും അങ്ങനെയാണോ വിശ്വസിച്ചാൽ അതൊന്നും വ്യക്തിപരമായ കാര്യമാണ്. ഒരാൾ വിശ്വസിക്കുന്നു, 100 പേര് വിശ്വസിക്കുന്നു, 1000 പേര് വിശ്വസിക്കുന്നു, അത് വ്യക്തിപരമായ ഒരു കാര്യമാണ്. വിശ്വസിക്കുന്ന കാര്യം ഒരാൾക്ക് ബോധ്യപ്പെടണമെന്നില്ല. ബോധ്യപ്പെടാത്തതും വിശ്വസിക്കാം, സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കും. അയാൾക്ക് ദൂരത്തരത്തിൽ ബോധ്യപ്പെടുത്തില്ല. അദ്വൈതം എന്ന് പറയുന്നത് അങ്ങനെയല്ല, അത് യുക്തി വിചാരത്തിലൂടെ ഒരാൾക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. എങ്ങനെ? അദ്വൈതത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന യുക്തികൾ ശരിയാണ്, അതുകൊണ്ട് ആ യുക്തിയിലൂടെ അദ്വൈതവും ശരിയാണ്, എന്തൊരു ബോധ്യപ്പെടലാണ്. ഇതാണ് ബോധ്യപ്പെടുക എന്ന് പറയും. അദ്വൈതം എന്തുകൊണ്ട് ശരിയായി? അദ്വൈതത്തെ സമർത്ഥിക്കുന്ന യുക്തികൾ ശരിയായി, അതുകൊണ്ടാണ് ഇപ്പൊ ഈ മൊത്തം പദ്യങ്ങൾ നോക്കി നമുക്ക് കാണാൻ പറ്റും. രണ്ടു വരിയിൽ ഒരു സിദ്ധാന്തം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത തൊട്ട് രണ്ടു വരിയിൽ എന്ത് വരും? അതിനെ ആ സിദ്ധാന്തത്തെ സമർത്ഥിക്കുന്നതിനുള്ള ഒരു യുക്തിയൂടെ പറയും, അത് പറഞ്ഞേ പറ്റൂ. അങ്ങനെ ഒരു യുക്തിയിലൂടെയാണ് അദ്വൈതത്തെ സമർത്ഥിക്കുന്നത്. അപ്പോ യുക്തിയിലൂടെ ഒരാൾ പറയാണ്, ഈ യുക്തിയിലൂടെ എനിക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ് അദ്വൈതം. അപ്പൊ അത് വിശ്വാസവും സിദ്ധാന്തവും നമ്മുടെ വ്യത്യാസം അതാണ്. വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? വ്യക്തിനിഷ്ഠമായ കേവലമായ ഒരു ധാരണ. സിദ്ധാന്തം എന്ന് പറയുമ്പോൾ, ഇവിടെ അദ്വൈത സിദ്ധാന്തം സംബന്ധിച്ച് പറയുമ്പോൾ, അത് യുക്തിയിലൂടെയുള്ള ഒരു ബോധ്യപ്പെടലാണ്. ഒരു യുക്തിക്ക് എന്തെങ്കിലും ദോഷം ഒരാൾ പറഞ്ഞാൽ വേറെ യുക്തി ഉണ്ട്. എപ്പോഴും യുക്തി ആശ്രയിച്ച് അത് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇവിടെ സംശയത്തിലല്ല പറയുന്നത്, എന്താണ് വിരളുകൊണ്ട് ഒരാൾക്ക് കയറിനെ കാണാതെ അതിന്റെ സ്ഥാനത്ത് സർപ്പമാണെന്ന് തോന്നിയാൽ ആ സർപ്പം കയറിൽ നിന്ന് വേറെയല്ല. അപ്പൊ ഇവിടെ ആദ്യം എന്ത് ചെയ്യണം? അവിടെ കയറെന്ന് പറയുന്ന ഒരു വസ്തു യഥാർത്ഥത്തിൽ ഉണ്ടെന്ന് അംഗീകരിക്കണം. അംഗീകരിച്ചാലേ യുക്തി ശരിയാവും. സർപ്പഭ്രമം ഉണ്ടാകുന്നതിന് അവിടെ എന്ത് വേണം? നേരത്തെ ആ ഭ്രമം ഉണ്ടാകുന്നതിന് മുമ്പ് അവിടെ ഒരു കയറോ അതുപോലെ എന്തെങ്കിലും വേണം, അതിന് അംഗീകരിക്കും. പിന്നെ ഭ്രമമുണ്ടായി, ഭ്രമമുണ്ടായപ്പോൾ സർപ്പത്തെ കണ്ടു. ആ സർപ്പം എന്താണ്? കയറ് തന്നെ. അതുപോലെ ഇവിടെ എന്ത് ചെയ്യണം? ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു സച്ചിദാനന്ദം അങ്ങനെ ഉണ്ട് എന്ന് നമ്മൾ ആദ്യം അംഗീകരിക്കും. അത് നമ്മൾ ആദ്യം അംഗീകരിച്ചേ പറ്റും. അങ്ങനെ ഒന്നിനെ അംഗീകരിക്കും. അങ്ങനെ അംഗീകരിച്ചിട്ട് ആ സച്ചിദാനന്ദത്തിൽ ഉണ്ടായ ഒരു ബ്രഹ്മം മാത്രമാണ് ഈ പ്രപഞ്ചം. ആ ഈ പ്രപഞ്ചം ആ സച്ചിദാനന്ദത്തിൽ നിന്ന് വേറെയല്ല, സച്ചിദാനന്ദം തന്നെയാണ് ഈ പ്രപഞ്ചമായി അനുഭവപ്പെടുന്നത്. അതിന് ഉദാഹരണമാണ് അടുത്ത് പറഞ്ഞത്. അതിന് രജ്ജു സർപ്പത്തിന്റെ ഉദാഹരണം എന്തുകൊണ്ട് പറഞ്ഞു? വേറെ എന്തെല്ലാം ഉദാഹരണം പറയാം? എന്തുകൊണ്ട് രജ്ജു സർപ്പത്തിന്റെ ഉദാഹരണം പറഞ്ഞു? പറയാൻ കാരണം ഈ പ്രപഞ്ചം മിഥ്യയാണ്. രജ്ജു സർപ്പം എങ്ങനെയാണോ അതുപോലെയാണ് ഈ പ്രപഞ്ചം. അതുകൊണ്ടാണ് ഉദാഹരണം പറഞ്ഞു. രജ്ജുവിലെ സർപ്പം എങ്ങനെയാണോ അതുപോലെയാണ് ഈ പ്രപഞ്ചവും. രജ്ജുവിലും സർപ്പം പ്രത്യക്ഷമായതുപോലെ സച്ചിദാനന്ദത്തിൽ ബ്രഹ്മം പ്രകടമായി എന്നാണ്. അതുപോലെ ഏതുപോലെ ഇതുപോലെ അങ്ങനെ പ്രകടമായിരിക്കുന്ന ഈ പ്രപഞ്ചം ആ സച്ചിദാനന്ദത്തിൽ നിന്ന് വേറെയല്ല. അപ്പോ ഈ പ്രപഞ്ചത്തെ മിഥ്യയായി രജ്ജു സർപ്പം പോലെ സ്വീകരിച്ചാലേ ഉദാഹരണം പറയാൻ പറ്റും. ആ മിഥ്യ അപേക്ഷിച്ച് എങ്ങനെയാണോ കയറ് സത്യമായിരിക്കുന്നത്, അതുപോലെ ഈ പ്രപഞ്ചത്തെ അപേക്ഷിച്ച് സച്ചിദാനന്ദം സത്യമാണ് എന്ന് അംഗീകരിക്കുമ്പോഴാണ് ഇതൊക്കെ ശരിയാവും. അപ്പോ പിന്നെ ഉദാഹരണം ഒന്ന് മാറ്റിവെച്ചാൽ എന്താണ്? ബ്രഹ്മസത്യം ജഗത് മിഥ്യ. പ്രപഞ്ചം മിഥ്യയാണ്, സർപ്പത്തെ പോലെ സത്യദാനന്ദ സത്യമാണ്, കയറിനെ പോലെ പ്രപഞ്ചം സത്യദാനന്ദത്തിൽ നിന്ന് വേറെയല്ല, കയറിൽ നിന്ന് സർപ്പം വേറെയല്ലാത്തതുപോലെ ഇത്രയും ഇത്രയും ആണ് അദ്വൈതത്തിൽ മനസ്സിലാക്കാനുള്ള കാര്യം. ഈ രണ്ടു കാര്യങ്ങളും അംഗീകരിക്കണം. സച്ചിദാനന്ദം എന്ന് പറയുന്നത് പ്രപഞ്ച അതീതമാണ്, അത് ഭൂതഭൗതികങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമുണ്ട്. പ്രപഞ്ചം ഭൂതഭൗതികങ്ങളിൽപ്പെട്ടതാണ്, പക്ഷെ അത് രജ്ജുസർപ്പം പോലെ തന്നെ അത് മിഥ്യയാണ്. ഇതൊക്കെ സിദ്ധാന്തപരമായി അംഗീകരിക്കുന്നതിന് ഈ യുക്തികളെല്ലാം ഉപയോഗിക്കുന്നു. ഇതാണ് അദ്വൈതത്തിന്റെ രീതി. അതുകൊണ്ട് തന്നെ ഭൗതികമായ ഒരു രീതിയിൽ ഇത് വിശദീകരിക്കാൻ പറ്റില്ല. ഭൗതിക അതീതമായ ഒരു തത്വത്തെ ഭൗതികമായി വിശദീകരിക്കാൻ പറ്റില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. അങ്ങനെയാണ് അദ്വൈതികൾ ഇതിനെയൊക്കെ വിശദീകരിക്കുന്നത്. വേറെ എന്താണ്? അദ്വൈതത്തെ കുറിച്ച് നമുക്കൊന്നും പറയാനില്ലേ? ഞാൻ തന്നെ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്കാർക്കും ഒരു അഭിപ്രായമില്ല, എന്റെ അഭിപ്രായത്തിൽ ഒത്തിരിക്കുകയാണ്. അതങ്ങനെ ശരിയാ. ആണല്ലോ അവിടെ പാശ്ചാത്യ ദാർശനികർ പൊതുവെ നമ്മുടെ അദ്വൈതത്തെ ഒക്കെ വിശദീകരിക്കുന്നത് പോലെ ഉള്ള ഈ താർക്കിക യുക്തിയിലല്ല അവർ കൂടുതൽ വിശദീകരിച്ചു. അവര് അതാത് കാലഘട്ടത്തെ വിശദീകരിക്കുമ്പോൾ അന്നത്തെ ഈ ഭൗതിക ശാസ്ത്രങ്ങളെ കൂടെ കൂട്ടുപിടിച്ചിട്ടാണ് അവർ വിശദീകരിച്ചത്. മിക്കവാറും പേരുമില്ല. അന്ന് ഭൗതിക ശാസ്ത്രം എങ്ങനെയായിരുന്നു അതിനെ കൂടെ കൂട്ടുപിടിച്ച് അവർ വിശദീകരിച്ചു. അതിനെ കൂട്ടുപിടിച്ചുകൊണ്ട് അവർ വിശദീകരിച്ചു. നമ്മുടെ ഇവിടുത്തെ പ്രത്യേകത അങ്ങനെയല്ല. ഇവിടുത്തെ അത് രണ്ട് തത്വചിന്തയെ സംബന്ധിച്ച് രണ്ടു കൂട്ടരും തികച്ചും വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ്. ഇവിടെ ചാർവാകനൊഴികെ എല്ലാവരും അവര് ഒരു പ്രധാന ചർച്ചാ വിഷയം ആത്മാവാണ്. കാരണം പലതരത്തിൽ വിശദീകരിച്ചതേ ഉള്ളൂ. ഇവിടുത്തെ എല്ലാ ദാർശനികന്മാരും ഏതെങ്കിലും തരത്തിൽ ബൗദ്ധന്മാർ ഉൾപ്പെടെ ആത്മാവ് എന്തെന്നുള്ള നിർവചനത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അവരെല്ലാം അവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും മോക്ഷമാണ്. മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ തത്വചിന്ത എന്ന് പറയുന്നത്. പാശ്ചാത്യരെ സംബന്ധിച്ച് അങ്ങനെയല്ല. അതങ്ങനെയല്ല. അവര് ഇവിടെ പിന്നെ വേറൊരു പ്രത്യേകത വരുന്നത് ഈ ഭൗതികമായ കാഴ്ചപ്പാടുകള് എന്താണോ സാങ്ക്യന്മാര് ന്യായി തർക്കികന്മാരൊക്കെ ഉണ്ട്, അദ്വൈതത്തിലേക്ക് വരുമ്പം ഓരോരുത്തരും മറ്റുള്ളവരെ ഖണ്ഡിക്കുകയായി ഭൗതികമായ എല്ലാ ഭാഗങ്ങളെയും ഖണ്ഡിക്കും. ഖണ്ഡിച്ചിട്ട് ഖണ്ഡന മണ്ഡനമാണ് ഇവിടുത്തെ ഒരു രീതി. ആരായാലും ശരി, പാശ്ചാത്യ തത്വചിന്ത അങ്ങനെ പറയാൻ പറ്റില്ല. അവിടെ അങ്ങനെ ഖണ്ഡന മണ്ഡലത്തിന്റെ രീതിയിലല്ല അവര്. അവര് ഓരോ ചിന്തകന്മാര് അവരവരുടേതായ രീതിയിൽ പ്രപഞ്ചത്തെ വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. അത് അവിടെ സ്വതന്ത്രമായ രീതിയിലായിരിക്കും. മറ്റുള്ളവർ പറഞ്ഞതിന് മുഴുവൻ പൂർവക്ഷമാക്കി ഖണ്ഡിക്കുക, സ്വന്ത സിദ്ധാന്തം സമ്മർദ്ദിക്കുക, ആ ഒരു രീതിയല്ല പാശ്ചാത്യര് കാണുന്നു. ഇവിടെ അങ്ങനെയല്ല. മറ്റുള്ളവർ പറഞ്ഞതെല്ലാം പൂർവക്ഷമാക്കുക, അതിനെ ഖണ്ഡിക്കുക, സ്വന്തം സിദ്ധാന്തം സമർത്ഥിക്കുക. ഇനി ഇവിടുത്തെ വേറെ പ്രത്യേകത, മറ്റുള്ളവർ പറഞ്ഞതിൽ എന്തെങ്കിലും ആശയം സ്വീകരിച്ചാലും അത് അവരുടേതായിട്ടല്ല, സ്വന്തമായിട്ട് ഇത് ഞങ്ങളുടെ അഭിപ്രായം എന്നുള്ളതിനൊക്കെ സ്വീകരിക്കുന്നു. ഇപ്പൊ ശങ്കരാചാര്യർ പറയും, അദ്വൈതത്തെ സംബന്ധിക്കുമ്പോൾ പറയും, ഇപ്പൊ സാങ്ക്യന്മാരുടെ പുരുഷൻ നിർഗുണനാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് സമ്മതമാണെന്ന് പറയും. പുരുഷൻ നിർഗുണനാണെന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് സമ്മതമാണ്. പക്ഷേ ശങ്കരാചാര്യർ ഏറ്റവും കൂടുതൽ പേജുകൾ ചെലവഴിച്ചത് സാങ്ക്യന്മാരെ ഖണ്ഡിക്കാനുമാണ്. അങ്ങനെ പറയുമ്പോൾ പോലും ഖണ്ഡനം എന്ന് പറയുന്ന ഒരു വലിയൊരു ഇതാണ് ഇവിടുത്തെ ചിന്ത. സിദ്ധാന്തങ്ങളെ വിശദീകരിക്കുന്ന കൂടുതലും മറ്റുള്ളവരെ ഖണ്ഡിക്കുക. പാശ്ചാത്യം അങ്ങനെയല്ല. ഇവിടെ അവരവരുടേതായ രീതിയിൽ മുമ്പ് മറ്റാരെങ്കിലും പറയുന്നതിനോട് വിയോജിപ്പുണ്ടെങ്കിൽ ആ വിയോജിപ്പ് പറയും. പക്ഷെ അവർ അവരുടേതായ രീതിയിൽ സിദ്ധാന്തങ്ങൾ രൂപീകരിക്കുകയും ചെയ്യും. അത് ഈ കേവലം ആത്മാവിനെ ചുറ്റിപ്പറ്റിയുള്ള കളികളല്ല അവരുടെ. അങ്ങനെയല്ല അവർ ചിന്തിക്കുന്നു. ഇപ്പൊ പഴയ ഗ്രീക്ക് ചിന്തകന്മാരായി അവർ പ്രപഞ്ചത്തെ ഭൗതികമായി ആധുനിക ഭൗതിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാനം തന്നെ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഭൗതികമായി തന്നെ പ്രപഞ്ചത്തെ മനസ്സിലാക്കുക. പക്ഷെ അന്ന് അതൊക്കെ വളരെ ബാല്യദശയിലായതുകൊണ്ട് അവർ പല അബദ്ധങ്ങളും പറഞ്ഞു എന്നുള്ളതായിരുന്നു. ചാർവാകന്മാര് ബൗദ്ധന്മാര് ചാർവാകന്മാര് എന്താണ് അവര് പ്രധാനമായിട്ടും വേദത്തെ നിഷേധിച്ചു, ആത്മാവിനെ നിഷേധിച്ചു, ഈശ്വരനെ നിഷേധിച്ചു. അതൊരു പ്രത്യേക സമ്പ്രദായമാണ്. എന്നുവെച്ചാൽ അവര് ഈ ബൗദ്ധന്മാരുടെ സിദ്ധാന്തങ്ങളെയൊന്നും അവർ സ്വീകരിച്ചിട്ടില്ല. ഇപ്പൊ ബൗദ്ധന്മാർ പറയുന്ന ശൂന്യവാദം, ക്ഷണിക വിജ്ഞാനവാദം ഇങ്ങനെയൊന്നും ചാർവാകന്മാർ അംഗീകരിച്ചിട്ടില്ല. അതൊക്കെ അവരുടെ സിദ്ധാന്തങ്ങളാണ്. ബൗദ്ധന്മാരുടെ ഇടയിൽ ആജീവകന്മാരെന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. ഏകദേശം ചാർവാകന്മാരെ പോലെയൊക്കെയാണ്. പക്ഷെ ചാർവാകൻ വേറെ തന്നെയാണ്. കാരണം അവരൊക്കെ അങ്ങനെ പ്രത്യേക സിദ്ധാന്തങ്ങളൊന്നുമില്ല. ബൗദ്ധ സിദ്ധാന്തത്തിൽ നിന്നും അവർ സ്വീകരിക്കുന്നു. ഒരു പ്രധാനമായിട്ടും അവര് ഈ വൈദിക പൗരോഹിത്യത്തെ കർശനമായി നിഷേധിച്ചു. അത് ബൗദ്ധന്മാരും ചെയ്തു. പക്ഷെ ക്ഷണിക വിജ്ഞാനം, ശൂന്യം ഇങ്ങനെയെന്നുള്ള സിദ്ധാന്തങ്ങൾ അവർ ഉണ്ടാക്കുന്നുണ്ട്. അത് രണ്ടും വേറെ വേറെയാണ്. അതുപോലെ പാശ്ചാത്യ എന്താണ് ചിന്തകള് ഇങ്ങനെ ഇതുപോലെ ആശയവാദം ഒരു കാലത്ത് വളരെ ഇത് വന്നെങ്കിലും എക്സിസ്റ്റൻഷ്യലിസം സാർത്രെ പോലെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു. അവിടെയൊക്കെ അവര് പറഞ്ഞത് നമ്മൾ ഈ ഇങ്ങനെയുള്ള ഈ എന്താണ് ഭയങ്കര ഗഹനമായ തത്വങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നതിന് പകരം മനുഷ്യന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അവരെന്തൊക്കെയാണ് പ്രശ്നം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചിന്തിക്കേണ്ടത്. അങ്ങനെയൊക്കെ മാറി ചിന്തിച്ച ദാർശനികന്മാരും പാശ്ചാത്യ നാടുകളിലുണ്ടായി. അവന്റെ സുഖം ദുഃഖം അവന്റെ പ്രശ്നങ്ങൾ അതൊക്കെയാണ് ചിന്തിക്കേണ്ടത്, അല്ലാതെ ദാർശനിക സമസ്യകളിൽ തന്നെ മനുഷ്യൻ ചിന്തിക്കേണ്ടത് എന്നാണ്. മനുഷ്യന്റെ പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ചിന്ത അവിടെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ തത്വചിന്തയിൽ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്ന ഇവരെല്ലാം വലിയ താർക്കികന്മാരും ആത്മാവ് എങ്ങനെ, ആത്മാവ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ്, ഏക ദ്വൈതമാണോ അദ്വൈതമാണോ ഇഷ്ടാദ്വൈതം, ഇങ്ങനെയുള്ള ഗഹനമായ ചിന്തകളിലും പിന്നെ അവര് സാമൂഹ്യപായമായ വിഷയങ്ങൾ വരുമ്പോൾ ഇവരെല്ലാവരും ഒറ്റക്കെട്ടായി ചാതുർവർണ്ണി എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്കാണ് അവർ നിൽക്കുന്നത്. അവിടെ ഒരു തരത്തിലൊരു മനുഷ്യന്റെ സമത്വത്തെ അംഗീകരിക്കുന്നു, ഹൈറാർക്കിയിലാണ് അവർ വിശ്വസിക്കുന്നത്. ഉച്ചനീയത്വം എല്ലാ ദാർശനികന്മാരും അങ്ങനെയാണ്. ഇപ്പോ പാശ്ചാത്യ നാടുകളിൽ അങ്ങനെയല്ല. അവിടെ ക്രമേണ ആദ്യമൊക്കെ ഉച്ചനീചത്വങ്ങളെയൊക്കെ അവർ പറഞ്ഞിരുന്നെങ്കിലും അവിടെ ഒരുപാട് ചിന്തകന്മാർ വന്നിട്ട് അങ്ങനെയൊന്നും എന്താ മനുഷ്യന്റെ സമത്വം തുടങ്ങിയ ആശയങ്ങൾക്കൊക്കെ പ്രാധാന്യം വന്നു. അവിടെ ആശയവാദം വന്നെങ്കിലും അതിൽ നിന്നൊക്കെ അവർ മാറിക്കൊണ്ടേയിരുന്നു. നമ്മുടെ ദാർശനിക ലോകം എന്ന് പറയുന്നത് ഒരു 10, 11, 12 നൂറ്റാണ്ട് വരെയൊക്കെ വളരെ അത് വളർന്നുകൊണ്ടിരുന്ന സമയമാണ്. 12, 13 ഇവിടെ മുസ്ലിം ഭരണം വരുന്നത് വരെ അതുവരെ അവർ ചിന്തിച്ചിരുന്ന എല്ലാം ഇങ്ങനെയുള്ള ഗഹനമായ തത്വചിന്തയും പിന്നെ ചാതുർവർണ്ണിയും, ഈ രണ്ടേ ഉള്ളൂ അവർക്ക് ചിന്തിക്കാൻ. മറ്റതങ്ങനെയല്ല, അവിടുത്തെ തത്വചിന്തയൊക്കെ ക്രമേണ എന്നാണ്. തത്വചിന്തകന്മാരാണ്. ഗാലക്സികളെയൊക്കെ കുറിച്ചൊക്കെ പ്രവചനം നടത്തിയത് പിന്നീട് പിൽക്കാലത്ത് ശാസ്ത്രം കണ്ടെത്തിയ ഗാലക്സികളെയൊക്കെ കുറിച്ച് ആധുനിക ശാസ്ത്രത്തിൽ അതിനെക്കുറിച്ച് പ്രവചനം നടത്തിയ തത്വചിന്തകന്മാരാണ് യൂറോപ്പിൽ. പിന്നീടാണ് സയൻസ് അത് കണ്ടെത്തുന്നത്. അവിടെ ഒരു വലിയൊരു ഗുണമുണ്ടായിരുന്നു, പല തത്വചിന്തകന്മാരും വലിയ മാത്തമറ്റീഷ്യൻസും വലിയ ഭൗതിക ശാസ്ത്രജ്ഞന്മാരുമായി. ക്വാണ്ടം ഫിസിക്സ് അതിന്റെ ഉപജ്ഞാതാവെന്ന് വേണമെങ്കിൽ പറയുന്ന ആളൊരു ക്രിസ്ത്യൻ പുരോഹിതനാണ്. അവിടുത്തെ തത്വചിന്ത എന്ന് പറയുന്ന ഭൗതിക ശാസ്ത്രം ഒരുപാട് സംഭാവന ചെയ്യുകയാണ്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ തത്വചിന്തമാരുടെ എല്ലാവരുടെയും സംഭാവനയാണ് ഈ ചാതുർ പറഞ്ഞു. ഇവിടെയും മാത്തമെറ്റിക്സ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ഒരു പ്രത്യേക ശാസ്ത്രശാഖയായിട്ട് അതിങ്ങനെ വളർന്നു വന്നു എന്നുള്ളതാണ്. ജ്യോതിശാസ്ത്രം, തത്വശാസ്ത്രം ഇതൊക്കെ പ്രത്യേക ശാസ്ത്രശാഖകളായിട്ട് നിന്നു. അതൊന്നും മനുഷ്യന്റെ ജീവിതമായിട്ടൊന്നും അതിന് ബന്ധമില്ല. അതുകൊണ്ട് പാശ്ചാത്യ തത്വചിന്തയിൽ നമ്മുടെ ഇവിടുത്തെ ചിന്തയുമായിട്ട് ഒരു തരത്തിലും താരതമ്യം ചെയ്യാൻ പറ്റും. രണ്ട് വഴിക്ക് അസഞ്ചരിച്ചു നമ്മൾ ഇവിടുത്തെ തത്വചിന്തയിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് മനസ്സിലാകുന്നത്. ആൾക്കാർക്ക് അബദ്ധം പറ്റുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അദ്വൈതം, നിഷ്ഠാദ്വൈതം. ഇപ്പോ ഈ ഇത്തരം ശാസ്ത്രങ്ങളുടെ വളർച്ച, വികാസം, അതിന്റെ ഒറിജിനൽ ആയിട്ടുള്ള ഈ ശാസ്ത്രങ്ങളൊന്നും മനസ്സിലാക്കാതെ അദ്വൈതത്തെ കുറിച്ച് ആരെങ്കിലുമൊക്കെ പഠിച്ചു എഴുതി വെച്ചിരിക്കുന്ന വായിച്ചിട്ട് ഇതാണ് അദ്വൈതം ധരിച്ചിട്ട്, അതുപോലെ പാശ്ചാത്യ തത്വചിന്തകളും വായിച്ചിട്ട് രണ്ടും ഒന്നാണെന്നൊക്കെ തോന്നും. ഒരിക്കലും അങ്ങനെയല്ല. യാദൃച്ഛികമായ ചില ഇതൊക്കെ കാണും, ചില ഭാഗങ്ങളിലൊക്കെ ചില യാദൃച്ഛികമായ ചില സാദൃശ്യങ്ങൾ കാണും. അടിസ്ഥാനപരമായല്ലെന്നേ ഞാൻ പറയും. ഒരു തരത്തിലും സാദൃശ്യമില്ലെന്നല്ല, ആ സാദൃശ്യമൊക്കെ വളരെ യാദൃച്ഛികമായി സംഭവിക്കും, സാദൃശ്യങ്ങളാണ്. അതുകൊണ്ട് അതും ഇതുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റില്ല. അവരുടെ ചിന്ത വേറെ തന്നെയാണ്. അതുകൊണ്ടാണ് യൂറോപ്പിൽ ജ്ഞാനോദയം പോലെയുള്ള കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള ആശയങ്ങളും ഉണ്ടാകും. ഭാരതത്തിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ ഈ തത്വചിന്ത പറയുക, ചാതുർവർണ്ണയും പറയുക. ഇതാണ് അതിന്റെ പ്രത്യേകത. അവിടെയും എന്താണ് ഇങ്ങനെ കോളനിവൽക്കരണവും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവരും ചെയ്തിട്ടുണ്ട്. അടിമക്കച്ചവടവും പോലെയുള്ളതിലേക്ക് അവിടെയുള്ള പ്രഭുക്കന്മാരും രാജാക്കന്മാരും രാഷ്ട്രീയക്കാരും ഒക്കെ അവരെയും തിരിഞ്ഞിട്ടുണ്ട്. പക്ഷെ തത്വചിന്തയുടെ ഒരു ഭാഗം നോക്കുമ്പോൾ അത് പുരോഗമനപരമായി തന്നെ മാറിക്കൊണ്ടിരിക്കും. അവിടെ മറ്റത് മതവും രാഷ്ട്രീയവുമാണ്. അവിടെ ഈ കുളരുതായ്മകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. തത്വചിന്ത മിക്കവാറും എല്ലാ പുരോഗമനമായി അവിടെ മാറിക്കൊണ്ടേ. പിന്നെ ദോഷകരമായ ചിന്തയോടെ ഉണ്ടായിട്ടുണ്ട് പല ദോഷം. നാസിസം അതിന്റെ അടിസ്ഥാനപരമായൊരു തത്വചിന്തയിൽ നിന്നാണ് വളർന്നു. അങ്ങനെയുള്ള ആശയങ്ങളോട് വന്നിട്ടുണ്ട്, ഇല്ലാന്ന് പറയുന്നു. പക്ഷെ രണ്ട് രണ്ട് രീതിയിലാണ് എന്നേ പറയാൻ പറ്റും. ഒരുപോലെയല്ല വന്നത്. മോശം ചിന്തകൾ അവിടെ ഉണ്ടായി. അവരല്ലേ കോളനികൾ ഉണ്ടാക്കിയത്, ലോകം മുഴുവൻ പോയി. അടിമ കച്ചവടം നടത്തിയതും ഒക്കെ അവരല്ലേ. അതിനൊരു പ്രധാന കാരണം അവരുടെ മതവും ഒരു പ്രധാന കാരണമാണ്, രാഷ്ട്രീയവും കാരണമാണ്. നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ തത്വചിന്തകന്മാർ തന്നെ ചാതുർവർണ്ണയത്തിന്റെ ആൾക്കാരായി. അദ്വൈതം എന്ന് വെച്ചാൽ മനുഷ്യന്റെ സമത്വത്തെ കുറിച്ചോ പ്രകൃതിയുടെ സമത്വത്തെ കുറിച്ചോ ഒന്നുമല്ല പറയും. അദ്വൈതം പറഞ്ഞാൽ എന്താണ്? ഇതുവരെ ഞാൻ പറഞ്ഞാൽ പ്രപഞ്ചാതീതമായ ഏകമായ ഒരു തത്വം ഉണ്ടെന്നാണ് പറയുന്നത്. അതിന് നമ്മളീ പറയുന്ന സോഷ്യലിസമോ അല്ലെങ്കിൽ ഭൗതിക സമത്വമായിട്ടൊന്നും എനിക്ക് അതിൽ ബന്ധമുള്ള കാര്യം. ആ സമത്വം, ആ ഏകത്വം എന്ന് പറയുന്നത് പ്രപഞ്ചാതീതമായ ഒരു തത്വത്തെ കുറിച്ച് പറയുന്നു. കേവലം എന്താണ് തത്വചിന്താപരമായ ഒരു ഏകത്വത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അദ്വൈതം എന്ന് പറയുന്നത് ഭൗതിക സമത്വത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ശരി, അദ്വൈതികൾ എന്തുകൊണ്ട് അസമത്വവാദികളായി എന്ന് ചോദിക്കുക. അങ്ങനെ പറയുന്നതിൽ അതിപ്പോ ഈ പറയുന്നവരാണ് നരേന്ദ്രമോദി എന്തുകൊണ്ട് ഹിന്ദുത്വത്തെ കുറിച്ച് പറയുന്നു, പിന്നെ പുള്ളി വേറെന്താ പറയുന്നു, രാജ ഹിന്ദുത്വമാണ്. നരേന്ദ്രമോദിക്ക് ഹിന്ദുത്വം പറയാമോ? ഈ നരേന്ദ്രമോദി ഹിന്ദുത്വത്തെ കുറിച്ച് പറഞ്ഞു പറഞ്ഞു, നരേന്ദ്രമോദിയുടെ ആശയം ഹിന്ദുത്വമാണ്, വേറെ എന്താ പറയാനുള്ളത്? അതുപോലെ അദ്വൈതം എന്ന് പറയുന്ന ഒരു ഭൗതിക സമത്വത്തെ കുറിച്ച് പറയുന്ന ആശയമാണെന്ന് ധരിച്ചിട്ട് ആൾക്കാർ ചോദിക്കുന്നത് എന്തുകൊണ്ട് അദ്വൈതത്തിൽ ഇതുപോലെ. അത് ഈ എന്താണോ അങ്ങനെയുള്ളവരെ കുറിച്ച് പറയുമ്പോൾ ഞാൻ സാറിന് പറയുന്ന ഒരു വാക്കാണ് പൊട്ടന്മാര്. ഈ പൊട്ടന്മാർ അദ്വൈതത്തെ അങ്ങനെ വ്യാഖ്യാനിച്ച് വച്ചിരിക്കുകയാണ്. അതെന്തോ ഒരു ഭൗതിക സമത്വത്തെ കുറിച്ച് പറയുന്ന കാര്യമാണ്, ഒരിക്കലും അല്ല. അതൊരു പ്രപഞ്ചാതീതമായൊരു തത്വത്തെ കുറിച്ചാണ് പറയുന്നത്, ഏകമാണ് നിത്യമാണ് അതാണ് ഇതാണെന്നൊക്കെ പറയുന്നത്. അതിന് ഈ ഭൗതികമായ സമത്വമായിട്ട് യാതൊരു ബന്ധമുള്ള കാര്യമില്ല. അതൊരു സിദ്ധാന്തമാണ്. അപ്പൊ പിന്നെ അദ്വൈതികൾ അതല്ല എന്താ പറയുന്നത്, വേറെ എന്തെങ്കിലും പറയും? പിണറായിക്ക് കമ്മ്യൂണിസം ഉണ്ടാ എന്തെങ്കിലും പറയാൻ പറ്റും? പിണറായി കമ്മ്യൂണിസ്റ്റാണ്, പിണറായി പറഞ്ഞ കമ്മ്യൂണിസ്റ്റ്. അപ്പൊ അങ്ങനെ ചോദിക്കുന്നതിനൊരു അർത്ഥമില്ല. അദ്വൈതം എന്തോ ഇവിടെ ഭൗതികമായ സമത്വത്തെ കുറിച്ച് പറയുന്ന എന്തോ ഒരു സംഗതിയാണ് എന്നൊക്കെ തെറ്റിദ്ധരിച്ചിട്ടാണ് ആൾക്കാർ ചോദിക്കുന്നത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു ശങ്കരാചാര്യർ പറഞ്ഞു. അദ്വൈതം ഭൗതിക സമത്വത്തെ കുറിച്ച് പറയുന്ന ഒരു ശാസ്ത്രമല്ല, അത് പ്രപഞ്ച അതീതമായ ഒരു തത്വത്തെ കുറിച്ച് പറയുന്ന ശാസ്ത്രമാണ്. പിന്നെ ഇവിടുത്തെ സമത്വം അസമത്വം പോലെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് ഈ അദ്വൈതികളുടെ കാലത്തൊക്കെ ഉണ്ടായിരുന്നാണ് ചാതർ പറഞ്ഞത്. രണ്ട് കാര്യങ്ങളാണ്, ഒന്നല്ല. ശങ്കരാചാര്യരുടെ കാലം മുതലെങ്കിലും അദ്വൈതത്തിന് പ്രചാരം കിട്ടിയല്ലോ. ഇവിടെ റോഡേ വഴികടക്കാൻ വേണ്ടി സമരം ചെയ്തത് 100 കൊല്ലം മുമ്പാണ്, 100 കൊല്ലം ആയിട്ടുള്ളത്. പിന്നെ അദ്വൈതം ഇവിടെ അതുവരെയും റോഡേ നടക്കാൻ അവകാശമില്ല ഇരുന്നെങ്കിൽ പിന്നെ അദ്വൈതം ഇവിടെ ഇവിടെ സമത്വത്തെ കുറിച്ച് എവിടെയാ പറഞ്ഞത്? അദ്വൈതം അപ്പൊ അദ്വൈതവും സമത്വമായിട്ട് യാതൊരു ബന്ധവുമില്ല. ബ്രഹ്മത്തിന്റെ സമത്വം പറയും എപ്പോഴും, അങ്ങനെയാ പറയും. സമം സർവേഷ് ബോധേഷ് തിഷ്ടന്തം രീതിയിലൊക്കെ പറയുന്നതാണ് ബ്രഹ്മം സമമാണ് എല്ലായിടത്തും. മനുഷ്യരെന്ന് പറയുന്നത് ജാതി വർണ്ണത്തിൽപ്പെടുന്നവരാണ്, അവർ 4 ജാതികളാണ്. അല്ലാതെ അദ്വൈതത്തെ നമ്മൾ തെറ്റിദ്ധരിച്ചിട്ട് പറയരുത്. എന്താണ് അദ്വൈതത്തിൽ എങ്ങനെ ഈ ഭേദം പറയാൻ പറ്റുന്നു? അദ്വൈതത്തിൽ പറയുന്നത് എന്താണ്? പ്രപഞ്ച അതീതമായ തത്വത്തെ കുറിച്ചാണ്. പ്രപഞ്ചത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അവിടെ ഭേദമാ പറയും, അതല്ല അദ്വൈതം എന്ന് പറയുന്നു. അദ്വൈതത്തെ അറിയാത്തവർ പറയുന്നു ഈ ജാതി വ്യവസ്ഥയൊക്കെ ശങ്കരാചാര്യർ അതിന്റെ പ്രചാരകനായിരുന്നു. അപ്പോ അത് ശങ്കരാചാര്യർക്ക് അദ്വൈതം മനസ്സിലാക്കാത്തതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് അടിച്ചുവിടുന്ന വിദ്വാന്മാരുണ്ട്. അപ്പൊ ഈ ശങ്കരാചാര്യർ പറഞ്ഞ അദ്വൈതം എന്തെന്നും മനസ്സിലായില്ലെന്ന് ഞാൻ അർത്ഥം. വിവേക ചൂടാമണി തുടക്കത്തിൽ പറയും, ജാതി നീതി കുല ഗോത്ര ദൂരകം. ജാതി നീതി കുലം ഗോത്രമൊന്നും ഇല്ലാത്തവരാണ് ആര്? ആരാണ്? ആരാണ്? മനുഷ്യരെന്നല്ല പറയുന്നത്, ബ്രഹ്മത്തിന് ജാതിയില്ലെന്നാണ്. ബ്രഹ്മത്തിന് ജാതിയില്ലെന്ന് പറഞ്ഞാൽ മനുഷ്യന് ജാതിയില്ലാതാകും. അതുകൊണ്ടാണ് തൊട്ടടുത്ത് പറയും, ജന്തുവിനാം നര ജന്മ ദുർലഭം അതപ്പുംസ്തും തതോ വിപ്രത. ജാതി നീതിയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത് പറയണം, മനുഷ്യരിൽ ഈ പ്രാണികളിൽ വെച്ച് മനുഷ്യജന്മം വളരെ ദുർലഭമാണ്. അതിലും ദുർലഭമാണ് വിപ്രനാകുക, ബ്രാഹ്മണനായി ജനിക്കുക. അത് വിവേകൂടാണ് ഈ പറയുന്നതാണ്. ആദ്യം എന്താ പറയുന്നത്? ജാതിയും നീതിയൊന്നും ഇല്ല. പിന്നെ പറയുന്നത് എന്താണ്? മനുഷ്യന് വളരെ പ്രയാസമാണ് വിപ്രനാകുക, ബ്രാഹ്മണനാകുക എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് വരികളും മനസ്സിലാക്കിയാൽ മതി അദ്വൈതി എന്താ പറയുന്നതെന്ന് മനസ്സിലാക്കും. ഈ പ്രപഞ്ച അതീതമായൊരു തത്വം എന്ന് പറയുമ്പോൾ അതിനകത്ത് ജാതിയും കുലവും ഒന്നുമില്ല. മനുഷ്യനാകുമ്പോൾ ജാതിയും കുലം ഗോത്രം എല്ലാം ഉണ്ട് എന്നുള്ളതാണ്. അദ്വൈതം അങ്ങനെ വിശദീകരിക്കാൻ പറ്റും. അത് അദ്വൈതം വിശദീകരിക്കുന്നവരോ കുഴപ്പമില്ല, അതാണ് അദ്വൈതം. അല്ല, അദ്വൈതം എന്ന് പറയുന്നത് ലോകത്ത് സമത്വം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരും ഉണ്ടാക്കിയ ഒരു ശാസ്ത്രമല്ല അത്. അത് അറിവില്ലാത്തതുകൊണ്ട് പറയുന്നു. പക്ഷെ ആ രീതിയിൽ ഇങ്ങനെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച ആൾക്കാർ, അദ്വൈതം മനസ്സിലാകാത്തവരും ചില മനസ്സിലായിക്കൊണ്ട് മനഃപൂർവ്വം വ്യാഖ്യാനിച്ചും അദ്വൈതം ഇങ്ങനെ ലോകത്തിന്റെ സമത്വത്തെ കുറിച്ച് പറയുന്ന ഒരു ശാസ്ത്രമാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ പരത്തി. അതല്ല അദ്വൈതം. ഞാനിത് എത്ര കാലം കൊണ്ട് പറയും, ആർക്കും മനസ്സിലാവുന്നു. കാരണം തിരിച്ച് ഞാൻ പറയുന്നത് കൂടുതൽ ആൾക്കാർ തിരിച്ച് വ്യാഖ്യാനിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ആൾക്കാർ പറയുന്നത് എന്താണ്? അദ്വൈതം ശരിയാണ്, ശങ്കരാചാര്യ തെറ്റെന്നാണ്. അങ്ങനെയല്ല, അദ്വൈതം ശരിയാണെങ്കിൽ ശങ്കരാചാര്യ ശരി, അദ്വൈതം തെറ്റാണെങ്കിൽ ശങ്കരാചാര്യൻ തെറ്റ്. അങ്ങനെ വേണം മനസ്സിലാക്കാം.